ഒരാശയത്തെ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയെ വാക്കിന് നമ്മുടെ ബുദ്ധി അംഗീകരിക്കുക, അതിൻ്റെ വസ്തുതയെ മനസ്സിലാക്കാതെ ബോധ്യപ്പെടാതെ അംഗീകരിക്കുന്നതിനാണ് വിശ്വാസം. അതായത് ഇപ്പോൾ പറയുന്നു വേദത്തിൽ പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു സ്വർഗമുണ്ടോ, അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആ സ്വർഗത്തെക്കുറിച്ച് നമുക്കിപ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ബോധ്യപ്പെടുക പ്രയാസം, കാരണം അതൊരു സ്ഥലമാണ്. അവിടെ എത്തിച്ചേരുക അത് ബോധ്യപ്പെടുക എന്ന് പറയുന്നു പ്രയാസമുള്ളതായിരുന്നു. പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതും നമുക്കറിയാൻ ഒരു വഴിയില്ല. പിന്നെ ചിലരെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്, എന്താണ് ഞങ്ങൾ സ്വർഗത്ത് പോയി കണ്ടു എന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. ഈ നാട്ടുമ്പുറത്തൊക്കെ ചില പഴയ അമ്മൂമ്മമാർ ഒക്കെ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. അവരിങ്ങനെ സുഖമില്ലാതെ കിടന്ന സമയത്ത് യമന്റെ ആൾക്കാർ, അത് സ്വർഗമാണോ നരകമാണോ എന്നൊന്നും അവർക്ക് തിട്ടമില്ല, വന്നിട്ട് ഒരു എരുമയുടെ പുറത്താ വരും, എരുമയെ പോത്തോ, അവർ വന്നിട്ട് ഇവരെ പിടിച്ചു കെട്ടി നേരെ കൊണ്ടുപോകും. അവിടെ കൊണ്ടു ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരാൾ ഒരു വലിയ തടിച്ച കണക്ക് ബുക്ക് വച്ചിരിപ്പുണ്ട്, ചിത്രഗുപ്ത. അയാൾ ആ ബുക്കിൽ നോക്കും, നോക്കുമ്പോൾ അതിൽ ഈ കൊണ്ടുവരുന്ന ആളുടെ പേരില്ല. അവൻ പറയും നിനക്ക് ആള് മാറിപ്പോയി, തിരിച്ചു കൊണ്ടുവിടാൻ പറയും. തിരിച്ചവർ കൂടെ കൊണ്ടുവിടുമ്പോൾ അമ്മൂമ്മ ചാടി എണീക്കും, ചുറ്റുപാടും ആൾ കൂടിയിരിക്കുകയാണ്, ബോധമില്ലാതെ കിടക്കരുന്നത് വരെ. ഈ അമ്മൂമ്മ പറയുന്നത് എന്താണ്, ഞാൻ എന്നെ സ്വർഗത്ത് കൊണ്ടുപോയി അവിടെ സമയമാകാത്തോണ്ട് തിരിച്ചുകൊണ്ട് വിട്ടെന്നാണ്. അപ്പൊ ചുറ്റുപാട് നിൽക്കുന്നത് അമ്മൂമ്മ ബോധമില്ലാതെ കിടക്കുന്നതാണ് കാണുന്നത്, അമ്മൂമ്മ ഇങ്ങനെ പോയിട്ട് വന്നു എന്നാ പറയും. അമ്മൂമ്മ നമ്മളോട് പറഞ്ഞു ഞാൻ സ്വർഗത്ത് പോയിട്ട് വന്നു അല്ലെങ്കിൽ നരകത്ത് പോയിട്ട് വന്നു പറഞ്ഞാൽ നമുക്കത് ബോധ്യപ്പെട്ടിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ അമ്മൂമ്മയോട് നമുക്ക് ഇഷ്ടമുണ്ട്, അമ്മൂമ്മ കള്ളം പറയത്തില്ലെന്നൊക്കെ വിശ്വാസമുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും, നമ്മളതിനെ അംഗീകരിക്കും. നമ്മുടെ ബുദ്ധിയുടെ ഒരു അംഗീകാരമാണ്. പിന്നെ പുരാണങ്ങൾ വായിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ആ ബുദ്ധി അംഗീകരിക്കും, അങ്ങനെ ഒരു സ്വർഗമുണ്ട് നരകമുണ്ട്. അപ്പോൾ ഈ അംഗീകാരത്തിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മളത് ബോധ്യപ്പെടുന്നില്ല. ബോധ്യപ്പെടാതെ നമ്മൾ ബുദ്ധി കൊണ്ട് ബോധ്യപ്പെടുന്നില്ല, പക്ഷെ നമ്മൾ ബുദ്ധി അംഗീകരിക്കുന്നുമുണ്ട്. അപ്പൊ സ്വയം ബോധ്യപ്പെടുക എന്നുള്ള അവിടെ നടക്കുന്നില്ല. ഉദാഹരണം, എൻ്റെ മുമ്പിൽ ഒരു പുസ്തകം ഇരിക്കുകയാണ്, ഇതിപ്പോൾ എൻ്റെ ബുദ്ധി ബോധ്യപ്പെടുകയാണ് എന്നാണ്, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പുസ്തകമാണ്. ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് വിശ്വാസമുണ്ട്. എന്തുകൊണ്ട്? ബുദ്ധി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഈ മേശരടിയിൽ ഒരു പാമ്പ് കിടപ്പുണ്ട്, ഞാൻ കാണുന്നില്ല. ആരെങ്കിലും നിങ്ങളാരെങ്കിലും വിളിച്ചു പറയണം അത് അവിടെ ഒരു പാമ്പ് കിടക്കണം എന്ന് പറഞ്ഞാൽ എന്റെ ബുദ്ധി അത് അംഗീകരിക്കണമെങ്കിൽ ഞാൻ വിശ്വസിക്കും, അംഗീകരിച്ചില്ലെങ്കിൽ വിശ്വസിക്കത്തില്ല. ഇപ്പൊ വിശ്വാസം എന്ന് പറയുന്ന എപ്പോഴും നമ്മുടെ ബുദ്ധിയുടെ അംഗീകാരമാണ്. അംഗീകാരത്തിന് അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകും. പക്ഷെ പുസ്തകത്തിന്റെ കാര്യം എങ്ങനെയല്ല, ഞാൻ കണ്ണുകൊണ്ട് കാണുന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധി അതിനെ ബോധ്യപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെ ആശയങ്ങൾ നമ്മൾ വിശദീകരിക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ പല വിഷയങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് ബോധ്യപ്പെടും. ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് അത് ബോധ്യപ്പെടുകയാണെങ്കിൽ പിന്നെ അതിനെ അറിവെന്ന് പറയും, ഞാൻ അറിയുന്നു. അത് അറിവെന്നാണ് പറയുന്നത്, നമ്മുടെ ബോധ്യപ്പെടലുകൾ അറിഞ്ഞു പോകുന്നു. പക്ഷെ എനിക്ക് അറിയാൻ പറ്റുന്നില്ല, ചിന്തിച്ചാൽ പിടികിട്ടുന്നില്ല. ഉദാഹരണം സ്വപ്നം. ഇനി നമുക്ക് ചിന്തിച്ചറിയുക അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അറിയുക, അങ്ങനെ ആയാലും മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ഉപകരണം ഉപയോഗിച്ച് അറിയുക. ഇപ്പോൾ വളരെ ദൂരമുള്ള വസ്തുക്കൾ നമ്മൾ ദൂരദർശിനിയിലൂടെ അറിയുന്നു, അതിസൂക്ഷ്മമായ വസ്തുക്കളെ സൂക്ഷ്മദർശിനിയിലൂടെ അറിയുന്നു. ഇതൊക്കെ എന്താണ്? ഇതെല്ലാം വിശ്വാസമാണോ അതേ അറിവാണോ? അതൊക്കെ അറിവാണ്. കാരണം നമ്മൾ ബോധ്യപ്പെടുകയാണ്, നമ്മുടെ കൂടെ ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി അത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ചിന്തിച്ചു അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. അതിന് ഉദാഹരണമാണ് അനുമാനം. പുക കാണുന്നു, തീ കണ്ടില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബോധ്യപ്പെടുന്നു. അവിടെ നമ്മുടെ തീയുണ്ട്, ഇത് നമ്മുടെ ബുദ്ധിക്ക് ബോധ്യപ്പെടുകയാണ്. വിശ്വാസമല്ല, അറിവാണ്. എന്തുകൊണ്ട്? അതുണ്ടായാലേ പറ്റൂ. പുകയുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ തീ ഉണ്ടായിരിക്കും. ആപ്തവാക്യം. ഒരാള് സത്യം പറയും, നമ്മളത് ബോധ്യപ്പെടുകയാണ്. കാരണം അത് ബോധ്യപ്പെടുന്നതിന് കാരണം അയാളെ പറഞ്ഞത് നമ്മൾ പലതവണ പരീക്ഷിച്ചു നോക്കി. പരീക്ഷിച്ചു നോക്കിയപ്പോൾ അയാൾ സത്യം പറയുന്ന ആളാണെന്ന് നമുക്ക് ബോധ്യം. അപ്പോൾ അയാൾ പറയുന്ന ഒരു കാര്യം നമുക്ക് ബോധ്യം വരികയാണ്. കാരണം അങ്ങനെ ബോധ്യം വരുന്ന ഒരു കാര്യം നമുക്ക് പരീക്ഷിച്ചറിയാൻ യോഗ്യമായിരിക്കും. പരീക്ഷിച്ചറിയാൻ യോഗ്യമായി കഴിഞ്ഞാൽ മാത്രമേ അതിന് നമുക്ക് അറിവ് ബോധ്യപ്പെടൽ എന്ന് പറയാൻ പറ്റും. നമുക്ക് പരീക്ഷിച്ചറിയാൻ സാധ്യമല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ ആപ്തനാണ്, ഇതുവരെ ആള് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരി. പക്ഷെ ചില കാര്യങ്ങൾ പറയുന്നത് നമുക്ക് പരീക്ഷിച്ചറിയാൻ പറ്റില്ല. ഉദാഹരണം ആപ്തം പറയണം, സ്വർഗമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ വിശ്വസിക്കും. വിശ്വാസവും അറിവും എപ്പോഴും രണ്ടും രണ്ടായിരിക്കും. നമുക്ക് ബോധ്യപ്പെടാൻ കഴിയുന്നതാണെങ്കിൽ നമ്മൾക്കത് ബോധ്യപ്പെടുന്നു, കഴിയാത്തതാണെങ്കിൽ വിശ്വസിക്കുന്നു. പിന്നെ അതിൽ തന്നെ വളരെ കാലം മനുഷ്യൻ വിശ്വസിച്ചിരുന്ന എന്താണ്? ഈ ഭൂമി പപ്പടം പോലെ പരന്ന ഒരു സാധനമെന്ന് വിശ്വസിച്ചിരുന്നു. വിശ്വാസം എന്ന് പറഞ്ഞാൽ അവരുടെ അനുഭവമായിരുന്നു, അറിവുമായിരുന്നു. അവർ നോക്കുമ്പോൾ എവിടെയൊക്കെ നടന്നിരുന്നാണ് അത് പരന്നായിരിക്കുന്നത്. അപ്പോൾ അത് അവരുടെ അറിവായിരുന്നു, അങ്ങനെ തന്നെ അവർ വിശ്വസിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വളരെ കാലം മനുഷ്യൻ വിശ്വസിച്ചിരുന്നതാണ് ഭൂമി നിശ്ചലമാണ്, അചല എന്ന ഭൂമിക്ക് പേരുണ്ട്, എന്ന് വെച്ചാൽ ചലിക്കാത്ത. അപ്പോൾ ഇതെന്താണ്? അതും അവരെ സംബന്ധിച്ച് അറിവായിരുന്നു, അവരുടെ വിശ്വാസം അത് തന്നെയായിരുന്നു. പല വിശ്വാസങ്ങളും കാലം ചെല്ലുമ്പോൾ മാറും, മാറുമ്പോഴാണ് അവർക്ക് ശരിയായ അറിവുണ്ടാകുന്നത്. അപ്പോൾ ശാസ്ത്രം പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, പല പരീക്ഷണങ്ങളിലൂടെ അവർക്ക് മനസ്സിലായി ഭൂമി ഉരുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അവരുടെ വിശ്വാസം അല്ലെങ്കിൽ അറിവ് എന്തായിരുന്നത്? എന്താണെന്ന് മനസ്സിലായി? അത് ബ്രഹ്മമാണെന്ന് മനസ്സിലായി. ഭൂമി പരന്നിരിക്കുന്നു എന്ന് ധരിച്ചിരുന്നത് ബ്രഹ്മമാണ്, ഭൂമി ചലിക്കുന്നില്ല എന്ന് ധരിച്ചിരുന്നു. അവരങ്ങനെ വിശ്വസിച്ചിരുന്നു, അറിയുകയും ചെയ്തിരുന്നു. അന്ന് പിന്നെ വേറെ ഭൂമിയുടെ ചലനം അറിയാൻ അവർക്കൊരു വഴിയില്ലായിരുന്നു. പക്ഷെ കാലം മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ മനുഷ്യൻ എന്ത് മനസ്സിലാക്കി? ഭൂമി ചലിക്കുന്നു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അവരുടെ വിശ്വാസം അറിവെല്ലാം ഭ്രമമാണ്. അപ്പോൾ വിശ്വാസം അറിവിനെ സംബന്ധിച്ച് ഇങ്ങനെയും വരാം. കാലം മുമ്പോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ചില വിശ്വാസങ്ങൾ അറിവെല്ലാം ഭ്രമമാണെന്നും ബോധ്യപ്പെടും. പക്ഷേ ദീർഘകാലം എത്രയോ നൂറ്റാണ്ടുകൾ തലമുറ തലമുറകളായി മനുഷ്യൻ വിശ്വസിച്ചിരുന്ന ഭൂമി നിശ്ചലമാണ്. അതുപോട്ടെ, ഇന്നും നമ്മുടെ അനുഭവം എന്താണ്? ഭൂമി നിശ്ചലമാണ്. പക്ഷെ ഇന്നത്തെ ശാസ്ത്രമാണ് പറയുന്നത് ഭൂമി ചലിക്കുന്നു. നമ്മുടെ ഈ അനുഭവം നിശ്ചലം എന്നുള്ള അനുഭവം എന്താണോ, അത് ഭൂമിയുടെ വലിപ്പം കൊണ്ട് നമുക്ക് അനുഭവപ്പെടാത്തതാണ് ആ ചലനം. അത് ഭ്രമമാണ് എന്ന് ഇന്ന് തിരിച്ചറിയുന്നു. പക്ഷെ ഈ അനുഭവം മാറുന്നുണ്ട്. നമ്മുടെ ദൃഢമായ ഈ അനുഭവം എന്താണ്, ഭൂമി നിശ്ചലമാണ് എന്നുള്ള ഈ അനുഭവം മാറുന്നേ ഇല്ല. മരണം വരെ ഇത് മാറുന്നുണ്ട്. പക്ഷെ നമുക്കറിയാൻ പറ്റും ഇത് ചലിക്കുന്നില്ല. അപ്പോ ഭൂമി നിശ്ചലോ എന്നുള്ള വിശ്വാസം പിൽക്കാലത്ത് മനസ്സിലായി ബോധ്യപ്പെട്ട എന്താണോ അത് ഭ്രാന്തിയാണോ. ശരി, അപ്പോ അനുഭവം എന്നുള്ളത് കൊണ്ട് നമ്മൾ ബോധ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അത് ശരിയായിരിക്കണമെന്നില്ല. നമ്മൾ അറിവെന്ന് പറയുന്നുണ്ടല്ലോ, ഇത് ഭൂമി ചലിക്കുന്നില്ല എന്നുള്ള നമ്മുടെ അറിവാണ്. പക്ഷെ അറിവ് ആയതുകൊണ്ട് അത് ശരിയല്ല. അതുകൊണ്ടാണ് അറിവ് രണ്ടാകുന്നത്, ഭ്രമവും യഥാർത്ഥവും. അപ്പൊ ഒരു അറിവ് നമുക്ക് ഉണ്ടായിരുന്നു ശരിയായിക്കോണം, ഭ്രമവുമാകാം. അപ്പോ അറിവെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണോ യഥാർത്ഥമായി ബോധ്യപ്പെടുന്നതാണ് അറിവ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി അതിനെ അംഗീകരിക്കുന്നു. ഏതൊരു അംഗീകരിക്കും, അത് ശരിയെന്നോ തെറ്റെന്നോ ബോധ്യപ്പെടുന്നവരെ അംഗീകരിക്കും. ഭൂമിയുടെ കാര്യം പറഞ്ഞ പോലെ ഭൂമി സഞ്ചരിക്കുന്നില്ല, നിശ്ചലമാണ് എന്നുള്ളത് നമ്മൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നതുവരെ നമ്മൾ അതിനെ വിശ്വസിച്ചു, അതിനെ അറിവായും എടുത്തു. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതെന്തായി, നമ്മൾ തിരിച്ചറിയണോ ഇതുവരെ എനിക്കുണ്ടായിരുന്ന അറിവ് വെറും ഭ്രമമായിരുന്നു, ഇതുവരുണ്ടായിരുന്ന അറിവ് ഭ്രമമാണോ. അപ്പൊ അറിയുന്നു എന്നുള്ളത് കൊണ്ടൊന്നും ശരിയായി കൊള്ളണമെന്നില്ല, ദീർഘകാലം അറിഞ്ഞുകൊണ്ട് ശരിയായി കൊള്ളണമെന്നില്ല. ഏതെങ്കിലും ഒരു അറിവ് ഒന്ന് അതിനെ കറക്റ്റ് ചെയ്യുന്നത് വരെ നമ്മൾ അറിവ് എന്ന് കരുതിയാലും അത് ശരിയായ അറിവ് ആവണമെന്നില്ല. അപ്പൊ അറിവെന്ന് പറയുന്ന ഇതാണ്, നമുക്ക് ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന അറിവ്. പക്ഷെ ഇപ്പൊ നമുക്ക് വ്യക്തമായി അറിയാം ഭൂമി ചലിക്കുന്നതാണ്. അത് ഇങ്ങനെ തെളിയിക്കപ്പെട്ട ഒരു ശാസ്ത്ര സത്യമാണ്. അപ്പൊ അത് ശരിയാണ്, അത് ശരിയായ അറിവാണ്. നിശ്ചലമായിരിക്കുന്നു എന്നുള്ള അറിവ് ഇപ്പൊ ഉണ്ടെങ്കിലും അതിന് നമ്മൾ പറയുന്നത് എന്താണ്, അതൊരു ഭ്രാന്തിയാണ്, അതൊരു വിശ്വാസമല്ല, അറിവ് തന്നെ പക്ഷെ അത് ഭ്രാന്തിയാണ്. പക്ഷെ ഒരു കാലത്ത് എന്ത് ചെയ്ത് നമ്മൾ വിശ്വസിച്ചിരുന്നു ഭൂമി ചലിക്കുന്നില്ല, പക്ഷെ ഇപ്പൊ അത് തിരുത്തി വന്ന് വിശ്വസിച്ചിരുന്നു എന്ന് പറയുന്ന എന്താണോ, ബുദ്ധി നിശ്ചലമാണ്, അചലയാണ് ഭൂമി, ഭൂമി അചലയാണെന്നുള്ളതിന് നമ്മൾ അംഗീകരിച്ചു. അതാണ് വിശ്വാസം അറിവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ വിശ്വാസങ്ങൾ ഏത് സമയവും തിരുത്തപ്പെടാം, അറിവും തിരുത്തപ്പെടാം, രണ്ടും തിരുത്തപ്പെടാം. യഥാർത്ഥമായ അറിവ് വരുമ്പം യഥാർത്ഥമായ അറിവ് തിരുത്തുന്നു, അത് തിരുത്തപ്പെടുന്നു. പിന്നെ വിശ്വാസം, വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ബോധ്യപ്പെടാൻ കഴിഞ്ഞാൽ വിശ്വാസം ബോധ്യപ്പെടാം. വിശ്വാസം നമ്മൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ശരിയായ വിശ്വാസം, ശരിയായ അറിവായി മാറും. പിന്നെ അതിന് വിശ്വാസം എന്ന് വിളിക്കേണ്ട കാര്യമില്ല, അത് അറിവായി. ഇപ്പൊ പിശാചുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, പിന്നെ അടുത്ത് ഇവിടെ വരും പിശാചിന്റെ കാര്യം. പിശാചുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, പക്ഷെ അത് അബദ്ധമാണ്. എന്തുകൊണ്ട്? പിശാജ് പകൽ പുറത്തിറങ്ങത്തില്ല, രാത്രി പിശാജ് ഇരുട്ട്, നല്ല ഇരുട്ട് കാണും. അതുകൊണ്ടാണ് ഇന്ന് അധികം ആൾക്കാർ പിശാജിനെ കാണാത്ത കാരണം. ഇന്ന് എവിടെ നോക്കിയാൽ ലൈറ്റ്, ഇലക്ട്രിക് ലൈറ്റ്. അപ്പൊ പിശാജിക്ക് നിൽക്കാൻ ഒരു ഇടമില്ല. ഇരുവരുക്കുന്നില്ല, രാത്രി മുഴുവൻ നോക്കിയാൽ എല്ലായിടത്തും ലൈറ്റാണ്. പണ്ടൊക്കെ ഇവിടെ ഒരുപാട് പിശാചുക്കളെയൊക്കെ പലരും കണ്ടിട്ടുണ്ട് കാട്ടിന്റെ ഇടയിലൊക്കെ. ഇന്ന് പിശാചിനെ കാണാൻ വലിയ പ്രയാസമാണ്. ഈ ലൈറ്റ് വന്നപ്പോ നമുക്ക് മനസ്സിലായി പിശാച് എന്ന് പറയുന്ന അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പൊ പിശാച് എന്ന് പറയുന്നത് എന്തായി? അത് അങ്ങനെ നമ്മൾ വിശ്വസിച്ചിരുന്നു, പിന്നെ നമുക്ക് ബോധ്യപ്പെടുന്നു, അങ്ങനെ വെറും വിശ്വാസം. അതിനാ നമ്മൾ പിന്നെ ഇന്ന് വിളിക്കുന്ന എന്താണ്, ഒരു അന്ധവിശ്വാസമാണ്. അങ്ങനെ ഒരു ഏർപ്പാടേ ഇല്ല, അത് കേവലം ഒരു അന്ധവിശ്വാസം. ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് കാണണമല്ലോ, ഇപ്പൊ ഇവിടെ കാണണമല്ലോ പിശാചി. പിന്നെ ചിലരുടെ ദേഹത്തൊക്കെ പിശാചുകളൊന്നും ചാടി കയറും, അതൊക്കെ ഒരു മാനസികമായ ഒരു തോന്നലുകളാണ്, മനസ്സിന്റെ ഭ്രാന്തി. മനസ്സിലങ്ങനെയൊക്കെ തോന്നാം, മനസ്സിന്റെ പിശാച് വരുന്നു, പിശാചിനെ ഭയക്കുന്നു. അപ്പോ ഇതൊക്കെ മനുഷ്യൻ വളരെ കാലം വിശ്വസിച്ചു, പിശാച് അങ്ങനെ ഒന്നുണ്ട്, അത് വന്ന് കടിച്ചു കീറും, കള്ളിയും കാട്ട് നീലി, പേരുണ്ട്, അതിനെ പിടിച്ചു കെട്ടാൻ കടമറ്റത്ത് കത്തനാറ്, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളല്ല. അപ്പൊ പിശാചുണ്ടെങ്കിൽ ഓടോത്രവും വരും, പിടിച്ചു കിട്ടുന്ന ആൾക്കാരും വരും. പിശാചില്ലെങ്കിൽ പിന്നെ അവരുടെ ആവശ്യമില്ലല്ലോ, ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ പിശാചിനോടൊപ്പം മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ് ഇതൊക്കെ. പിശാചില്ലെങ്കിൽ അവരൊന്നുമില്ല. അങ്ങനെ അർത്ഥത്തിലല്ല, അറിവെന്ന് വെച്ചാൽ സാധനം നമ്മൾ പറയുന്ന ബോധ്യപ്പെടുക എന്ന് പറയുന്നു, കൺവിൻസിങ് എന്ന് പറയുന്നില്ലേ. അപ്പോ ഞാനിത് കൺവിൻസ്ഡ് ആണ്, എനിക്കിത് എന്താണ് ഇത് പുസ്തകമാണ്. ഈ അറിവ് നമ്മുടെ കൺവിക്ഷൻ എന്ന് പറയുന്നു, ബോധ്യപ്പെടുന്നു ഏത് കാര്യത്തെ സംബന്ധിച്ചാലും. ഈ അറിവെന്ന് പറയുമ്പോൾ ആത്മാവെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഏത് കാര്യങ്ങളും, ഇത് ഗ്ലാസ്സാണോ, ഇതെന്റെ ഒരു ബോധ്യപ്പെടലാണ്, ഇത് പുസ്തകമാണ്, ഇതൊരു ബോധ്യപ്പെടലാണ്. ഇങ്ങനെയുള്ള ഒരു അറിവിനെ അംഗീകരിച്ച് നമുക്ക് പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് തെറ്റിപ്പോകും. മനസ്സിലായോ? അതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ സത്യവും മിഥ്യയും നമ്മുടെ ജീവിതത്തെ തിരിച്ചറിയുന്നു പറയുന്ന അതാണ്. എനിക്കിപ്പോ ഇത് പുസ്തകമാണെന്നാണ് ഞാൻ അറിയുന്നത് അല്ലേ. അത് ഇത് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ പ്രശ്നമാണ്, പിന്നെ നമുക്ക് ആശയവിനിമയം നടത്താൻ പറ്റില്ല. ഞാൻ പറയും ഇത് പുസ്തകമാണ്, വേറെ ആൾ പറയും ഇത് പുസ്തകമല്ല, ഇതൊരു സാരിയാണ്, നടിയാവും. ഇവിടെ സംഗതി തീരുമാനമാകാതെ വരും. അപ്പൊ നമുക്ക് ബോധ്യപ്പെടുക, അതാണ് അറിവ് ഏത് കാര്യത്തെ സംബന്ധിച്ച്. അതങ്ങനെ ഇപ്പോൾ നമ്മുടെ ഈ പ്രാപഞ്ചികമായ കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മളിങ്ങനെ ബോധ്യപ്പെടുന്നു. അങ്ങനെ ബോധ്യപ്പെട്ട് പെട്ട് ചെന്നിട്ടാണ് പിന്നെ ഇവിടെ അവസാനം പറയുന്ന ബ്രഹ്മത്തെക്കുറിച്ചും അങ്ങനെ ഒരു ബോധ്യപ്പെടലാണ് ഇവിടെ തത്വചിന്തയിൽ. അത് തത്വചിന്ത, ബ്രഹ്മത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുക എന്ന് പറയുന്നത് തത്വചിന്തയുടെ നിലപാടാണ്. അപ്പോൾ ഈ വസ്തുക്കളെ നമ്മൾ ബോധ്യപ്പെടുക എന്ന് പറയുന്നത് ഭൗതികമായ ഒരു നിലപാടാണ്. ഭൗതികമായി ഇതിനെ അറിയുന്നില്ലാണ്. പിന്നെ അമ്മൂമ്മയുടെ സ്വർഗം എന്ന് പറയുന്നത് എന്താണോ, ഇങ്ങനെ ഈ നമ്മുടെ പ്രായമുള്ള ആൾക്കാരൊക്കെ അവരിങ്ങനെ അവരുടെ ശരീരവും ബ്രെയിനും ഒക്കെ ക്ഷീണിക്കും. ബ്രെയിനൊക്കെ ക്ഷീണിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിലൊന്നും ആവശ്യത്തിനുള്ള ഓക്സിജനൊന്നും ചെല്ലത്തില്ല, ശ്വാസോച്ഛ്വാസമൊന്നും ശരിയായ രീതിയിലാകത്തില്ല. അപ്പോൾ അവർ അബോധാവസ്ഥയിലേക്ക് പോകും. അബോധാവസ്ഥയിൽ പോകുമ്പോൾ അവരുടെ മനസ്സിൽ പലതരത്തിലുള്ള വിഭ്രാന്തികളും ഉണ്ടാകും. ഈ വിഭ്രാന്തിയാണ് അമ്മൂമ്മയുടെ സ്വർഗം. അത് അവിടെയാണ് അമ്മൂമ്മ പോയിട്ട് തിരിച്ചു വന്നത്. അമ്മ അവിടെ കിടക്കുക തന്നെ, എല്ലാവരും കണ്ട് അവിടെ കിടക്കുന്നത്. പോയിട്ട് വരുന്നു എന്ന് പറയുന്നത് എന്താണോ, മനസ്സിൽ വരുന്ന അവ്യക്തങ്ങളായ തോന്നലുകളാണ്. അധികം ഞാനകത്തൊന്നുമില്ല, അത് പ്രായം കൂടുന്നതുകൊണ്ട് തോന്നാണ്. ചിലപ്പോൾ നമുക്കൊക്കെ തോന്നിന്നിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോൾ. അല്ലാതെ ഒന്ന് പോയിട്ടും വരുന്നു ഒന്നുമില്ല, അത് അവരുടെ അവസ്ഥയാണ്. അത് ഇങ്ങനെ വേണമെന്നില്ല, നമുക്ക് തലക്കിട്ട് നല്ല തട്ട് കിട്ടി കഴിഞ്ഞാലും ചിലപ്പോൾ ഇതൊക്കെ തോന്നും, സ്വർഗത്തൊക്കെ പോവും, പോയിട്ട് തിരിച്ചു വരും, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ അതൊക്കെ എന്താണ്, മനസ്സിലിങ്ങനെ ഒരു ഭ്രാന്തികൾ ഉണ്ടാകുന്നു, പിന്നെ അതിനെ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ ഈ പ്രായമുള്ളവർക്ക് തോന്നാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ അവർക്ക് മരണഭയമുണ്ട്, ആർക്കും മരിക്കുന്ന ഇഷ്ടമല്ല, പ്രത്യേകിച്ചും പ്രായമുള്ള ആൾക്കാർക്ക്. അവർ മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം മരിക്കുമോ മരിക്കുമോ എന്ന് ഞാൻ ഭയന്ന് കഴിയുകയാണ്. അപ്പം മരിച്ചാൽ പിന്നെ എന്തായിരിക്കാനും കുറിച്ച് ചിന്തിക്കുന്നു. സ്വർഗത്തിൽ പോകും, നരകത്തിൽ പോകും. പിന്നെ ഈ കഥകളിലൊക്കെ പറയും, മരിക്കാറാകുമ്പോൾ രണ്ടു ദിവസം മുമ്പേ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട ആൾക്കാർ വരും. ഇതൊക്കെ ഇവരുടെ മനസ്സിൽ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതൊക്കെയാണ് പിന്നെ ചിന്തിക്കുന്നത്. വലിയ ആഗ്രഹമാണ്, ജീവിതത്തോടുള്ള ആഗ്രഹം. ഇനിയും അല്ലേ പറയുന്നു, അവസാനം എന്ത് വേണം, കുറച്ച് കണ്ണിമാങ്ങ ഉപ്പിലിട്ട കഴിക്കണമെന്നൊക്കെ പറയും. അപ്പൊ ഇതൊക്കെയാണ് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ. അപ്പൊ ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇവർ അവ്യക്തമായി അബോധാവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള പല ദൃശ്യങ്ങളും അവർക്കുണ്ടാവും. അത്രയേ ഉള്ളൂ. പിന്നെ അവർ ഉണർന്നു വന്നിട്ട് അതൊക്കെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുകയും അത് പറയാൻ ഇഷ്ടപ്പെടും. പറയാൻ ഇഷ്ടപ്പെടുമ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് അവർക്ക് വലിയ അംഗീകാരം കിട്ടും. ഇതൊക്കെ എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ്, നമുക്കൊരു അംഗീകാരമൊക്കെ കിട്ടുക. അപ്പോൾ സ്വർഗത്ത് പോയിട്ട് തിരിച്ചു വന്നാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇടയിൽ എന്താണ് ഒരു വലിയ വിലയും നിലയൊക്കെ ഉണ്ടാവും. ഞാൻ അങ്ങനെ ചില അമ്മമാർക്ക് ഇരുന്ന് പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് അവർ പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്, മനുഷ്യൻ്റെ വിശ്വാസമാണ്. നമ്മളങ്ങ് അംഗീകരിക്കുകയാണ് പല കാര്യങ്ങളും, നമുക്ക് ബോധ്യപ്പെടാതെ തന്നെ അംഗീകരിക്കാം. ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ വിശ്വാസത്തിന്റെ ആവശ്യമില്ല. അതാണ് വ്യത്യാസം. കാരണം നമ്മുടെ ബുദ്ധി നമുക്ക് ബോധ്യപ്പെടാതെ അംഗീകരിക്കുക എന്ന് പറയുന്നതാണ് വിശ്വാസം. അതിന്റെ ആവശ്യമില്ല, നമുക്ക് ബോധ്യപ്പെട്ടു എന്നതാണ്. പിന്നെ അങ്ങനെ ബോധ്യപ്പെടുന്നത് എന്താകാൻ പാടില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് നമുക്ക് ബോധ്യപ്പെടുന്ന എന്താകാൻ പാടില്ല, ഭ്രമമാകാൻ പാടില്ല. ബോധ്യപ്പെടുന്ന അല്ല വിശ്വാസം, ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന മനസ്സിലായി. നമ്മൾ അംഗീകരിക്കുന്നതാണ് വിശ്വാസം. എപ്പോഴും സ്വർഗത്തിന്റെ കാര്യം ആലോചിച്ചുകൊണ്ട്, സ്വർഗമുണ്ടെന്ന് അംഗീകരിക്കുന്നതാണ് എന്ത് വിശ്വാസം. അപ്പൊ എന്തുകൊണ്ട് അംഗീകരിക്കുന്നു പറയും, വേദത്തിൽ പറഞ്ഞിരിക്കുന്നു, വേദത്തെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഞാൻ സ്വർഗത്തെ അംഗീകരിക്കുന്നു. അല്ലെങ്കിൽ പറയും പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അംഗീകരിക്കുന്നു. വേറെ അംഗീകരിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. നമുക്ക് അന്വേഷിച്ചെന്ന് കണ്ടെത്തി ബോധ്യപ്പെടാൻ പറ്റത്തില്ല. പക്ഷെ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വർഗത്തെയും നരകത്തേക്ക് അംഗീകരിക്കുന്നു. ഈ അംഗീകരിക്കൽ തന്നെയാണ് പറയുന്നത് വിശ്വാസം. ഏത് അംഗീകരിച്ചാലും ശരി, എവിടെ അംഗീകരിച്ചാലും ശരി, അത് വിശ്വാസം. നിങ്ങൾ കടയിൽ പോയി ഒരു കിലോ പഞ്ചസാര അയാൾ തൂക്കിത്തന്നു, നമ്മൾ ഒരു കിലോ പഞ്ചസാരയുടെ വിലയും കൊടുത്ത് വാങ്ങിക്കൊണ്ട് വരികയാണ്. അവനത് ഇന്ന് 100 ഗ്രാം വെട്ടിച്ച്, നമ്മൾ കണ്ടുപിടിക്കാത്തിടത്തോളം കാരണം ഇത് 1 കിലോ ഉണ്ടെന്നുള്ള നമ്മുടെ വിശ്വാസമാണ്. ഒരു സംശയം, ഇത് 1 കിലോ ഉണ്ടെന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് തൂക്കി നോക്കി, തൂക്കി നോക്കിയപ്പോൾ അത് ബോധ്യപ്പെടുകയാണ് എന്താണ്, 900 ഉള്ളൂ. അപ്പോൾ അതുവരെ എന്തായിരുന്നു, 1 കിലോ പഞ്ചസാര എന്നുള്ള നമ്മൾ വിശ്വസിക്കുകയായിരുന്നു. അതാണ് വിശ്വാസം. നമ്മുടെ ബുദ്ധി അംഗീകരിക്കുകയാണ്. എന്തുകൊണ്ട് അംഗീകരിക്കുന്നു, നമ്മൾ കാശ് കൊടുത്ത് നമ്മുടെ മുമ്പ് വെച്ച് അവൻ തൂക്കി, പക്ഷെ അവൻ്റെ ത്രാസിലും പണി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ കിലോയ്ക്കും 100 ഗ്രാം വീതം കുറയ്ക്കുന്നതിനുള്ള പണി അവൻ്റെ ഇലക്ട്രോണിക് ത്രാസിലവൻ ചെയ്തിരുന്നു. അപ്പം നമ്മൾ ഈ സാധനം വാങ്ങിച്ചപ്പോൾ എന്താ ചെയ്തത്, നമ്മളത് വിശ്വസിക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മുടെ ബുദ്ധി അംഗീകരിക്കുകയാണ്, 1 കിലോയാണ്. പക്ഷെ വരുന്ന വഴിക്ക് സംശയമായി, ഭാരം അല്പം കുറവുള്ളത് പോലെ. അപ്പം നമ്മൾ കൊണ്ടുപോയി എന്ത് ചെയ്തു, ശരിയായ ത്രാസിൽ തൂക്കി. അപ്പോൾ അതെന്താണ്, അത് അറിവാണ്. നമ്മുടെ ബുദ്ധിയുടെ ബോധ്യപ്പെടുന്നതാണ്. ഇങ്ങനെ നമ്മുടെ അനുഭവങ്ങള് രണ്ടും വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം. എവിടെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നത് എന്നുള്ളത്. കൂടുതലും നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നത് നമുക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നത്. ബോധ്യപ്പെടാത്ത, നമ്മളിപ്പോ ഒരു മനുഷ്യനെ കാണുന്നു, ആ മനുഷ്യൻ നല്ലവനാണെന്ന് പറയും, മോശമാണെന്ന് പറയുന്നു. ഈ നല്ലവണ്ണമാണെന്നും മോശമെന്നും പറയുന്നത് നമ്മൾ അറിഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ആരെ കുറിച്ചും അങ്ങനെ വിധി എഴുതും, കൊള്ളാം, മോശമാണ്, അയാൾ മുഴുവൻ അറിഞ്ഞിട്ട് നമുക്ക് നല്ലവനെന്നോ ചീത്തയെന്നു പറയാൻ പറ്റും. അത് അവിടെയൊക്കെ നമ്മൾ വിശ്വസിക്കുകയാണ്, നമ്മളത് വിശ്വസിക്കുകയാണ്. നമ്മൾ അയാളുമായിട്ട് ഇടപാട് നടത്തുന്നു, ഒരു സാമ്പത്തിക ഇടപാട് നടത്തി, നമ്മൾ അയാൾ സൂപ്പറായി പറ്റിച്ച്, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, വേഗം തട്ടിപ്പോകാരനാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഈ ബോധ്യപ്പെടുന്നതിനാണ് അറിവെന്ന് പറയുന്നത്, ശരിയായ അറിവ്. അതുവരെ നമ്മൾ അയാള് നല്ലവനെന്ന് പറഞ്ഞാലും ചീത്തയെന്ന് പറഞ്ഞാലും എന്താണ്, നമ്മുടെ വിശ്വാസമാണ്. എവിടെയാണോ ബോധ്യപ്പെടുന്നത്, അതായത് ശരിയായ ബോധ്യപ്പെടൽ വരുന്നത്, പിന്നെ അവിടെ വിശ്വാസത്തിന്റെ ആവശ്യം. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അങ്ങനെ അത് അങ്ങനെ പറയുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരു രീതി, പണ്ടത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അദ്വൈതം അല്ലെങ്കിൽ ദ്വൈതം ഇങ്ങനെയുള്ള ഈ സിദ്ധാന്തങ്ങൾ, സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്ന ഡോഗ്മാസാണ്, നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് ഇന്നതാണ്. ഇവിടെ തന്നെ പറയുന്നു ബ്രഹ്മസത്യം ജഗന്മിത്യ. നമ്മൾ തീരുമാനിച്ചല്ല, നേരത്തെ തീരുമാനിച്ചു വെച്ചു. അങ്ങനെ തീരുമാനിച്ച ഒരു കാര്യത്തെ നമ്മളോട് പറയുകയാണ്, നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ അത് യുക്തിപൂർവമായി വിചാരം ചെയ്ത് മനസ്സിലാക്കണം. അങ്ങനെ വിചാരം ചെയ്ത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം വിശ്വസിക്കണം. ഇങ്ങനെ ഒരു സിദ്ധാന്തത്തെ ശരിയാണെന്ന് നിങ്ങൾ അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് എന്ത് ചെയ്യണം, വിചാരം ചെയ്യണം. അപ്പൊ സിദ്ധാന്തത്തെ അംഗീകരിക്കുക, പിന്നെ വിചാരം ചെയ്യുക. ആ സിദ്ധാന്തത്തെ നമ്മൾ ആദ്യം അംഗീകരിക്കുന്നതിനാണ്. അവിടെ എന്താ ചെയ്യുന്നത്, നമുക്ക് ബോധ്യപ്പെടുന്നില്ല, ബോധ്യപ്പെട്ട പിന്നെ വിചാരം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് വിശ്വാസം തന്നെയാണ്. നമ്മൾ ആദ്യം അതിനെ വിശ്വസിക്കുന്നു, ബ്രഹ്മസത്യം ജഗത്മിഥ്യം വിശ്വസിച്ചിട്ട അല്ല, അറിയണമെങ്കിൽ ബ്രഹ്മസത്യം ജഗത്മിഥ്യം, പിന്നെ നമുക്ക് ശ്രവണം മനനം നിതിത്യാസനം ഒന്നിന്റെ ആവശ്യമില്ല. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. വിശ്വസിച്ചിട്ട് ഇങ്ങനെ മുമ്പോട്ട് വിചാരം ചെയ്ത് പോയി എപ്പോഴാണോ നമുക്കത് ബോധ്യപ്പെടുന്നത്, പിന്നെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം അതാണ്. ഇപ്പോൾ ആധുനിക സയൻസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഹൈപ്പോത്തിസിസ് എന്ന് പറയും, ഒരു സിദ്ധാന്തം. നമ്മളതിനെ ആദ്യം സ്വീകരിക്കും, പക്ഷെ അവിടെ വിശ്വസിക്കണമെന്ന് എന്താണോ നിർബന്ധമില്ല, നിങ്ങൾക്ക് സംശയിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയിക്കാം, സംശയിച്ചിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോവാം. ഒരു ഹൈപ്പോത്തിസിസ് ഒരാൾ കൊണ്ടുവരുന്നു, അത് നിങ്ങൾക്ക് സംശയിച്ചു വേണമെങ്കിൽ മുമ്പോട്ട് പോവാം. സംശയിച്ച് തന്നെ പോകണമെന്നാണ്, മുമ്പോട്ട് ചെല്ലുമ്പോൾ നമ്മളവിടെ നിരീക്ഷണ പരീക്ഷണങ്ങളും നടത്തുകയാണ്. ആ കാര്യത്തെ സംബന്ധിച്ച് ഒരു ശാസ്ത്രീയ സിദ്ധാന്തം എന്ന് വെച്ചാൽ സയൻസിന്റെ സിദ്ധാന്തം. അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തെളിവുകൾ കിട്ടുകയാണെങ്കിൽ പറയും, അപ്പോഴാണ് അതിന് തിയറി എന്ന് പറയുന്നത്. അതുവരെ അത് ഹൈപ്പോത്തിസിസ് ആണ് എന്ന് വെച്ചാൽ നമുക്കതിനെ തള്ളിക്കളയേണ്ടതാണെങ്കിൽ അതിനെ പറയുന്നു നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയും, തള്ളിക്കളയും, അത് സ്വീകരിക്കാൻ പറ്റില്ല. അവിടെ നിങ്ങൾക്ക് സംശയിക്കാം. അങ്ങനെ മുമ്പോട്ട് പോയിട്ട് ഒടുവിൽ എന്ത് ചെയ്യുന്നു, തെളിവ് കിട്ടുമ്പോൾ അതിനെ പറയും ഇതൊരു തിയറിയായി. തിയറി ആയി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം, അത് ആധുനിക സയൻസിന്റെ രീതിയാണ്. പിന്നെ അതിനെ ശ്രമിക്കുന്നു ഫാൾസിഫൈ എന്ന് വെച്ചാൽ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി വീണ്ടും ശ്രമിക്കുന്നു. ആർക്കുമുണ്ട്, നിങ്ങളൊരു തിയറി പഠിച്ചു കഴിഞ്ഞാൽ അതിനെ ഫാൾസിഫൈ ചെയ്യാൻ വേണ്ടി, തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി വീണ്ടും ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും, നമുക്കതിന് കഴിയുന്നില്ല. അപ്പോൾ കഴിയാതിരിക്കുന്നിടത്തോളം കാലം മാത്രമേ അതൊരു ശാസ്ത്ര സിദ്ധാന്തമായി നിലനിൽക്കുള്ളൂ. അതാണ് ആധുനിക ശാസ്ത്രത്തിന്റെ വഴി. അങ്ങനെയാണ് അത്. എന്തെങ്കിലും ആരെങ്കിലും തെറ്റാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്, തെളിയിക്കണം. എന്നുവെച്ചാൽ 100 വർഷം മുമ്പാണ് ഐൻസ്റ്റീൻ ആപേക്ഷികതാ സിദ്ധാന്തം ഉണ്ടായത്. അത് തെറ്റാണെന്ന് തെളിയിക്കാൻ 200 വർഷം ഒരുപാട് പേര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അതൊന്നും ഒരു ശാസ്ത്ര സിദ്ധാന്തമായി വരുന്നത്. ആരെങ്കിലും അത് തെറ്റാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ശാസ്ത്ര സിദ്ധാന്തമാണ്. അത് ഇതിന്റെ രീതി. ഇവിടെ അതല്ല വിഷയം, ഇവിടെ തത്വചിന്തയാണ്. തത്വചിന്തയെ സംബന്ധിച്ചിടത്തോളം അതല്ല, ആദ്യ സിദ്ധാന്തത്തെ അംഗീകരിക്കുക, അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ സിദ്ധാന്തത്തെ സംശയിക്കാം, കുഴപ്പമൊന്നുമില്ല, പക്ഷെ അംഗീകരിക്കണം. പറയുന്ന എന്തുകൊണ്ട്? ആ സിദ്ധാന്തത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിന് അനുകൂലമായ യുക്തികൾ പ്രയോഗിക്കുന്നു. അതിവിടെ നിർബന്ധമാണ്. ഇവിടെ പറയുന്ന ഇത് ബോധ്യപ്പെടലാണ്. അനുകൂലമായ യുക്തികളിലൂടെ, അതുകൊണ്ട് സാധാരണ പറയുന്നതാണ് ശ്രുതിമത തർക്കോനുസന്ധീയത. ശ്രുതിയെ അനുകൂലിക്കുന്ന തർക്കം, അതിനെ എതിർക്കുന്ന തർക്കം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ചാർവാകനായി പോകും. അങ്ങനെ ഒരു പ്രശ്നമാണ്. ഇപ്പൊ അനുകൂലിക്കുന്ന വ്യക്തിയോട് കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് വിചാരം ചെയ്യുന്നു. അങ്ങനെ വിചാരം ചെയ്തു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഭൗതികമായൊരു വിഷയമാണ്. ഭൗതികമായ വിഷയങ്ങളുടെ, അതാണ് ഇത് രണ്ട് രണ്ടെന്ന് ഞാൻ എപ്പോഴും പറയും. ഭൗതികമായ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് എപ്പോഴും പരീക്ഷണം നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാം. ഇതത് പറ്റത്തില്ല. ഇത് നമ്മളാദ്യം ഒരു സിദ്ധാന്തത്തെ സ്വീകരിച്ചിട്ട് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അനുകൂലമായി ചിന്തിക്കണം. ആ സിദ്ധാന്തം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നാണ്. കാരണം ഇത് കേവലം ഒരു മനസ്സിലാക്കലാണ്, തത്വത്തെ സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത്. അപ്പോ ആ തത്വ സാക്ഷാത്കാരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിൽ അതിന്റെ ഒരു നിശ്ചയം ഉണ്ടാവേണ്ട. അപ്പോ അനുകൂലമായി ചിന്തിച്ച് മുമ്പോട്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിനെതിരായി വരുന്ന വിചാരങ്ങളെല്ലാം യുക്തി കൊണ്ട് തള്ളിക്കളയും. ഊഹാപോഹം എന്ന് പറയുന്നതാണ് അനുകൂലമായി വരുന്നതിനെ ബലപ്പെടുത്തുന്നു, എതിരായി വരുന്നതിനെ തള്ളിക്കളയുന്നു. അങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് പോയി അതിനെ നിശ്ചയിക്കുന്നതാണ് ഇത്. കാരണം അത് തത്വചിന്ത അങ്ങനെ സാധ്യമാവും. തത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അത് മറ്റ് സയൻസ് പോലെ ബാഹ്യമായി നമുക്ക് ബോധ്യപ്പെടാൻ പറ്റില്ല. പുറത്തൊരു പരീക്ഷണവും നിരീക്ഷണവും നടത്തി ബോധ്യപ്പെടാൻ പറ്റില്ല. അത് സബ്ജക്റ്റീവ് നോളജ് എന്ന് പറയാം. സബ്ജക്റ്റീവ് നോളജ് എന്ന് പറയാം, സയൻസിന് ഒബ്ജക്റ്റീവ് നോളജ് എന്നും പറയാം. പക്ഷെ എന്നാലും അതില് ഇപ്പോ വ്യത്യാസമുണ്ട്. ഇപ്പോ അദ്വൈതത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ശരിക്കും അതിനൊരു ഇന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സബ്ജക്റ്റീവ് നോളജ് അല്ല. ഇന്നിപ്പോ പൊതുവെ പറയുന്ന ഒരു സബ്ജക്റ്റീവ് നോളജ് ഉണ്ടല്ലോ, ആ തരത്തിലല്ല അദ്വൈതത്തെ മനസ്സിലാക്കുന്നു. ഇപ്പോ സാധാരണ ഒബ്ജക്റ്റീവ് നോളജ് എന്ന് പറയുന്നത് എന്താണോ നമ്മുടെ അറിവിന് വിഷയമാകുന്നത് അതിനെയാണ്, കുറിച്ചുള്ള പഠനത്തെയാണ് ഒബ്ജക്റ്റീവ് നോളജ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റുകളെ കുറിച്ച് പഠിക്കുന്നു. അപ്പൊ ഇത് ഏതുവരെയാകാം? അപ്പോ നമ്മുടെ ബാഹ്യമായ പഞ്ചേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെല്ലാം ഒബ്ജക്റ്റീവാണ്. അങ്ങനെ ബാഹ്യമായ വിഷയങ്ങൾ ഉള്ളിലേക്ക് വന്നാലോ, നമ്മുടെ സുഖദുഃഖങ്ങൾ, അത് നമ്മുടെ അറിവിന് വിഷയമാണത്. അതിനെക്കുറിച്ചുള്ള അറിവും ഒബ്ജക്റ്റീവാണ്. മനസ്സ് ഒബ്ജക്റ്റീവാണ്. ഇനി ഇന്ന് ഇവർ പറയുന്ന കോൺഷ്യസ്നസ്, അവയർനെസ് എന്നെല്ലാം പറയും നിങ്ങളെയൊക്കെ പഠിക്കുന്നത്, അത് ഒബ്ജക്റ്റീവാണ്. അവയർനെസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ അവയർ ആകാതെ അവയർനെസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് ഒബ്ജക്റ്റീവാണ്. കോൺഷ്യസ്നെസ് എന്ന് പറയും, നമ്മൾ കോൺഷ്യസ് ആയിരുന്നാലേ പറയാൻ പറ്റൂ കോൺഷ്യസ്നെസ് എന്ന്. ഇതെല്ലാം ഒബ്ജക്റ്റീവാണ്. പിന്നെ സബ്ജക്റ്റീവ് നോളജ് എന്ന് ഏതിനെ പറയും? കാരണം ഏതാണോ നമ്മൾ അറിയുന്നതല്ലോ ഒബ്ജക്റ്റീവാണ്. പിന്നെ സബ്ജക്റ്റീവ് നോളജ് എന്ന് ഏതിനെ പറയും? കോൺഷ്യസ്നസ് അവയർനെസ് വരെ ഒബ്ജക്റ്റീവാണ്, കാരണം നമ്മൾ അറിയുകയാണ്. അപ്പോ പക്ഷെ ഇന്ന് പൊതുവെ കുറെ ന്യൂറോ സയന്റിസ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട വെസ്റ്റേൺ ഫിലോസഫീസുമാണ് ഈ ടേം ഉപയോഗിക്കുന്നത്. എന്താണ് സബ്ജക്റ്റീവ് നോളജ് എന്ന് പറയും. പക്ഷെ അവർ സബ്ജക്റ്റീവ് നോളജ് എന്ന് പറഞ്ഞ് അവർ പറയുന്ന മുഴുവൻ എന്തിനെ കുറിച്ചാണ്? നമ്മുടെ ഈ അവയർനെസ് കോൺഷ്യസ്നെസ് കുറിച്ചാണ്. ഈ അവയർനെസ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതിന് ഇവിടെ അദ്വൈതത്തിനും മറ്റും പറയുന്നത് എന്താണ്? അത് വൃത്തിജ്ഞാനമാണ്, നമുക്കുണ്ടാകുന്ന ഈ ബോധം. നമ്മൾ അറിയുന്നുണ്ടോ? അത് വൃത്തിജ്ഞാനമാണ്, അതും ഒരു ഒബ്ജക്റ്റാണ്, സബ്ജക്റ്റല്ല. അപ്പോൾ ഇനി സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന അദ്വൈതത്തെ കുറിച്ചാണ് പറയണമെങ്കിൽ അതെന്താ പറയുന്നത്? അത് എല്ലാ വ്യവഹാരങ്ങൾക്കും അതീതമാണ്. യഥോ വാചോ നിവർത്തന്തി അപ്രാപ്യ മനസ്സഹ എന്നും മറ്റുമാണ് അതിനെ കുറിച്ച് പറയുന്നത്. വാക്കിനും മനസ്സിനും ഒന്നും. അപ്പൊ പിന്നെ സബ്ജക്റ്റീവ് നോളജ് എന്നിങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ സബ്ജക്റ്റീവ് എന്ന് പോലും പറയാൻ പറ്റില്ല. വാക്കിനും മനസ്സിനും അതീതമാണ് എന്നേ പറയാൻ പറ്റും. അത് ഏതുപോലെ ഉദാഹരണമാണ്, ദൃഷ്ടാന്തമാണ്, സുഷുപ്തി പോലെ. അപ്പൊ സുഷുപ്തി എന്ന് പറയുമ്പോ എന്താണ്? സുഷുപ്തി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സും വാക്കൊന്നും അവിടെ എത്തുന്നില്ല, ഒന്നും അറിയുന്നില്ല. എന്നാ അവിടെ ഉണ്ട് താനും? അവിടെ എന്താ ഉണ്ടെന്ന് പറയുന്നത്? നമ്മുടെ ഉണ്മ, എക്സിസ്റ്റൻസ് അവിടെ ഉണ്ട്. അതവിടെ ഉണ്ട്, പക്ഷെ നമ്മളൊന്നും അറിയുന്നു. ഈ സബ്ജക്റ്റീവ് നോളജ് എന്ന് പറയുന്നത് കൂടുതലും ഇത് ഇങ്ങനെ പ്രചാരം കൊടുത്തതല്ല ഈ വെസ്റ്റേണേഴ്സ് ആയിട്ടുള്ള ന്യൂറോ സയന്റിസ്റ്റുകൾ. കാരണം അവർ കൂടുതലും ചിന്തിക്കുന്നത് എപ്പോഴും ഈ കോൺഷ്യസ്നസ് അവയർനെസ് എന്ന് വെച്ചാൽ ഇവിടുത്തെ വൃത്തിജ്ഞാനം, ഈ വൃത്തിജ്ഞാനത്തെ കുറിച്ചാണ് അവർ കൂടുതലും ചിന്തിക്കുന്നത്. അതവർ പറയുന്നത് ശരിയാണ്. പക്ഷെ ഇനി അവർ പരമാവധി സബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനം എന്നുള്ള അനുഭവം. അതിനാണ് അതിനെ ചുറ്റിപ്പറ്റിയാണ് അവർ. ഇപ്പൊ ഇത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒബ്ജക്റ്റീവാണ്, ജ്ഞാനം എന്ന് വന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റീവ്. അവർ പറയും ഐ കോൺഷ്യസ്നസ്, ഇതാണ് സബ്ജക്റ്റീവ് എന്ന് അവർ പറയും. അല്ല, സുഷുപ്തിയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും രണ്ട് കാഴ്ചപ്പാടാണ്. ഇപ്പോ നമ്മൾ പറയണം അവയർനെസ് ഓഫ് അബ്സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുഷുപ്തിയല്ല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് എപ്പോഴാണോ അവയർനെസ് ഉണ്ടാകുന്നത് അപ്പൊ നിങ്ങൾ ജാഗ്രതയോ സ്വപ്നമോ ആവും. ഈ ജാഗ്രതത്തിനും സ്വപ്നത്തിനാണ് എന്ത് പറയുന്നത്? അവയർനെസ് എന്ന് പറയുന്നു. അപ്പൊ ഒരാൾ പറയുന്നു സുഷുപ്തിയിൽ എന്താണ് അവയർനെസ്? എനിക്ക് അവയർനെസ് ഉണ്ട്. എന്തിനെ കുറിച്ച്? എന്തിനെ കുറിച്ച് അവയർനെസ്? ഒബ്ജക്റ്റിന്റെ അബ്സെൻസ്, അതിനെ കുറിച്ച് ഞാൻ അവയർ അയർന്നു വെച്ചാൽ ഞാൻ ഉണർന്നിരിക്കുകയാണ്, ഉണർന്നിരിക്കുന്നു. ഒബ്ജക്റ്റുകളുടെ അബ്സെൻസിനെ കുറിച്ച് ഐ ആം അവയർ ഓഫ് ആബ്സെൻസ് ഓഫ് ദി ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നു? ഞാൻ അവിടെ ഉണർന്നിരിക്കുകയാണ്, ഞാൻ എന്തോ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെങ്ങനെ സുഷുപ്തി എന്ന് പറയാൻ പറ്റും? അത് പറയാൻ പറ്റില്ല. അപ്പോ സുഷുപ്തിയിൽ ഒരു അവയർനെസ് ഉണ്ടായിക്കഴിഞ്ഞ, അതായത് എപ്പോഴാണോ നമുക്ക് അവയർനെസ് ഉണ്ടാകുന്നത് അതാണ് നമ്മൾ സ്വപ്നം അല്ലെങ്കിൽ ജാഗ്രത. അപ്പൊ സുഷുപ്തിയിൽ നമുക്ക് പറയാമെന്നുള്ള എന്താണ്? കേവലം നമ്മുടെ എക്സിസ്റ്റൻസ്, അതവിടെയുണ്ട്. പക്ഷെ ആ എക്സിസ്റ്റൻസിനെ കുറിച്ച് അപ്പൊ നമ്മൾ അവയറായിരുന്നില്ല. അവയർനെസ് ഒന്നും ഉണർന്നേ പറ്റും, അതാണ് ഉണർവ്. അപ്പോ അതുപോലെ ഒരവസ്ഥയാണ്. അതിനെ സബ്ജക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് രണ്ട് റിലേറ്റീവ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് സബ്ജക്റ്റ് ആവാൻ പറ്റും. ഞാൻ സബ്ജക്റ്റ് ആയിരിക്കുമ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്ലെയിനിലാണ്. ഇവിടെ പറയുന്ന എന്താണ്? ഇവിടെ കംപ്ലീറ്റ് ആബ്സെൻസ് ആണ്. എന്തിന്റെ ആബ്സെൻസ്? അവയർനെസിന്റെ ആബ്സെൻസ് ആണ്. എന്നാൽ അവിടെ എന്താണ്? ശൂന്യമല്ല. എന്തുകൊണ്ട്? ഞാൻ ഇല്ലാതാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഉണർന്നിട്ട് പറയുന്നത് എന്താണ്? ഞാൻ ഉറങ്ങി. എന്നുവെച്ചാൽ അവിടെ നമുക്ക് ഒരു തരത്തിലുള്ള വ്യവഹാരവും സാധ്യമല്ല. അപ്പോ ഇവരീ സബ്ജക്റ്റീവ് എന്ന് പറയുന്ന മുഴുവൻ ഈ ഉണർന്നിരിക്കുന്ന ഈ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. സബ്ജക്റ്റീവ് നോളജ്, സബ്ജക്റ്റീവ് എന്നൊക്കെ പറയുന്നത് അത് ഈ ഐ എന്ന് പറയുന്ന നമ്മുടെ ഈ അഹംബോധം അതിനെ ആശ്രയിച്ചാണ് അവർ വരുന്ന. അഹം എന്ന് പറയുന്ന അനുഭവം അത് സബ്ജക്റ്റീവാണ്. പക്ഷെ അഹം എന്ന് പറയുന്ന ഇവിടെ എന്താണ്? വൃത്തിജ്ഞാനമാണ്. ഒരു വൃത്തി ഇതെന്ന് പറയുന്ന പോലെ തന്നെ ഒരു വൃത്തിയാണെന്തോ അഹംപ്രതി. അപ്പോൾ ഒരു വൃത്തിക്കപ്പുറം ഒന്നുമില്ല. അതുകൊണ്ടാണ് എന്ത് വരുന്നത്? നമ്മൾ നല്ല ഗാഢ നിദ്രയിലേക്ക് വരുമ്പോൾ അവിടെ അഹംബോധമില്ല. അഹംബോധം ഉണ്ടെങ്കിൽ എനിക്ക് പറയേണ്ടി വരും ഞാൻ അഹം എന്ന് ഉറങ്ങി എന്ന് പറയുന്നത്. അതാർക്കെങ്കിലും സാധിക്കും? ഞാൻ അഹം എന്നിങ്ങനെ ഉറങ്ങി അതാർക്കും സാധിക്കുന്ന കാര്യമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് എന്താണ് വ്യക്തമായും പറയാം, ഞാൻ ഇതാ ഇതിനേക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോ ഈ സബ്ജക്റ്റീവ് നോളജ് എന്ന് പറയുന്നത്, പക്ഷെ ഇതിന് ഒരുപാട് ഇതായിട്ടൊക്കെ പറയുന്നുണ്ട്. ഒരു ചാമേഴ്സൺ, ടൊണോണി എന്നൊക്കെ പറയുന്ന വെസ്റ്റേൺ ന്യൂറോ സയന്റിസ്റ്റുകളും അവരൊക്കെയാണ് ഇപ്പൊ ഇതിന് പറയുന്നത്. അവരതിന് ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് എന്നാ പറയുന്നത് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതൊക്കെ ഈ പറയുന്നൊക്കെ നമ്മുടെ അഹംബോധത്തിൽ നിന്നുകൊണ്ടാണ്. അതിന് കുറെ പേരൊക്കെ ഏറ്റു പറയുന്നുണ്ട്. പക്ഷെ ഒരു അദ്വൈതത്തിന്റെ നിലപാടല്ല അത്. കാരണം അദ്വൈതത്തെ സംബന്ധിച്ച് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സബ്ജക്റ്റീവ് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ നമുക്ക് സബ്ജക്റ്റീവ് അറിവുണ്ടല്ലോ, പറയുന്നോണ്ട് ദോഷമൊന്നുമില്ല. പക്ഷെ ഏതുവരെ പറയാൻ പറ്റും? അഹംബോധം ഉള്ളതുവരെ, അല്ലെങ്കിൽ റിലേറ്റീവായി ഈ ഒബ്ജക്റ്റീവ് നോളജ് ഉള്ളതുവരെ പറയാൻ പറ്റും. ഇവിടെ ഇതിനെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ എന്താ പറയുന്നത്? യസ്യാമതം തസ്യമതം മതം യസ്യന അവിജ്ഞാതം വിജാനത എന്നെല്ലാം പറയുമ്പോൾ അവിടെ എന്തോന്ന് സബ്ജക്റ്റ്, എന്തോന്ന് ഓബ്ജക്റ്റ്, അത് പറയാൻ പറ്റും. പിന്നെ നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോ ഇനി അങ്ങോട്ട് പോയി പോയി ഒരാൾക്ക് ഇപ്പൊ അഹം ബ്രഹ്മാസ്മി എന്ന് ജ്ഞാനം ഉണ്ടായിരുന്നിരിക്കട്ടെ, ആ സബ്ജക്റ്റ് നോളജാണ്. അതാണ് നമ്മൾ നേരത്തെ പഠിച്ച എന്താണ്? അഹം ബ്രഹ്മേതി യത് ഭാനം തുരിയം. അതൊരു ഭാനമാണ്. അപ്പൊ അങ്ങനെ എത്ര ഭാനം തത്ര ഭാസ്യം, അത് ശരിയല്ലെന്നാണ് അവസാനമായി പറയുന്നത്. അപ്പോ ഇവിടെ പറയുന്ന പരമാർത്ഥം എന്ന് പറയുന്നതും ഈ സബ്ജക്റ്റീവ് നോളജ് അല്ല. പക്ഷെ അവര് പറയുന്നുണ്ട്, ഈ ഇവരെല്ലാം ചാമേഴ്സിനെ പോലെയുള്ളതൊക്കെ പറയുന്നത് എന്താണോ, ബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ആണ് ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം എന്നവർ പറയുന്നു. എന്ന് പറയുമ്പോ അവര് പരിചയമുള്ള ഈ കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ വൃത്തിജ്ഞാനത്തിനപ്പുറം അവർക്ക് പറയാൻ പറ്റുന്നു. വൃത്തിജ്ഞാനത്തിനാണ് അവർ പറയുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായിരുന്ന വ്യത്യാസം, അപ്പൊ ഇവിടെ ഗുരു പറയുന്നു അല്ലെങ്കിൽ അദ്വൈതത്തിൽ പറയുന്ന ഒരു പ്രധാന കാര്യം, ജ്ഞാനം ഏകം ഹി നിരുപാധികം സ്വാഭാവികം. ജ്ഞാനം ഒന്നേ ഉള്ളൂ, പക്ഷെ അത് നിരുപാധികമൊന്നും ഒന്നേ ഉള്ളൂ, പക്ഷെ നിരുപാധികമൊന്നും സ്വാഭാവികം. ഇവർ ഈ സബ്ജക്റ്റീവ് നോളജ് എന്ന് പറയുന്ന സ്വാഭാവിക ജ്ഞാനമാണ്. നിരുപാധികമായ ജ്ഞാനം അല്ല. അപ്പൊ ആ നിരുപാധിക ജ്ഞാനത്തേണ് ഇവിടെ സത്യം എന്ന് പറയുന്നു അദ്വൈതത്തിൽ. അപ്പൊ നിരുപാധിക ഞാൻ എന്ന് പറഞ്ഞാൽ അതിനെങ്കിലും സബ്ജക്റ്റീവ് എന്ന് പറയാൻ പറ്റും? പറയാൻ പറ്റില്ല. പക്ഷെ വിദേശത്തൊക്കെ പോയി ഈ അദ്വൈതമൊക്കെ പഠിപ്പിക്കുന്നവര് ഈ സാഹിത്യന്മാരടുത്തൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സബ്ജക്റ്റീവ് നോളജിനെ കുറിച്ചാണ്. കാരണം നിരുപാധികമായെന്ന് പറഞ്ഞാൽ അത് ആരെയും ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ്. കാരണം നിരുപാധികമായ ഒരു മനുഷ്യൻ്റെ ഒരു എത്തുമ്പിടിയും കിട്ടാതെ പോകും. അവർ പറഞ്ഞ അതൊരു കൺസെപ്റ്റുവൽ നോളജാണ്, വെറും ഒരു കൺസെപ്റ്റ് മാത്രമാണ്. അപ്പോ അത് അങ്ങനെ അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ഇവരൊക്കെ അദ്വൈതം പഠിപ്പിക്കുന്നവര് ആ നിരുപാധിക ജ്ഞാനത്തെ കുറിച്ച് അവർക്ക് മനസ്സിലാകത്തില്ല, പറയത്തില്ല. സ്വാഭാവികമായ ജ്ഞാനത്തെ കുറിച്ച് പറയുമ്പോൾ പറയും എന്താണ് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കും. ആ അപ്പോൾ അവർ പറയും ഐ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും, ദൃഗ്ദൃശ്യ വിവേകമൊക്കെ പറയും. പറഞ്ഞു പറഞ്ഞ് ഇവർക്ക് പറയാൻ വയ്യാത്ത ഒരു ഭാഗം വരുമ്പോൾ അവരെ നിർത്തും. എന്ന് വെച്ചാൽ അപ്പൊ നിരുപാധിക എന്ന് പറയുന്ന ഒരു തരം നിരുപാധിക ജ്ഞാനം ഈ ഭൗതിക ശാസ്ത്രത്തിന് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇപ്പോ ഭൗതിക ശാസ്ത്രത്തിന്, ന്യൂറോ സയൻസിന്, അല്ലെങ്കിൽ സൈക്കോളജിക്ക് ഇതിനൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല നിരുപാധിക ജ്ഞാനത്തെ. അപ്പൊ എന്ത് ചെയ്യും? കാരണം ഇവർക്ക് പിടിക്കാൻ എന്തെങ്കിലും ഒന്നും വേണ്ടേ? അത് സാധ്യമല്ല. പിന്നെ വേണ്ടതെന്ന് അവര് ശൂന്യത്തെ കുറിച്ച് പറയും. ശൂന്യം എന്ന് പറയുമ്പം പിന്നും എന്തെങ്കിലും ഒന്നുമില്ലായ്മ എന്നൊക്കെ പറഞ്ഞ അവർക്ക് എന്തെങ്കിലും സങ്കല്പിക്കാൻ പറ്റും, ഇല്ലാത്തതിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്. പക്ഷെ നിരുപാധിക ജ്ഞാനമെന്ന് പറയും, അവിടെ ജ്ഞാനമെന്ന് ഇവിടെ പറയുന്നു. അതുകൊണ്ട് സങ്കല്പിക്കാൻ വലിയ പ്രയാസം ഉണ്ടാകും, സാധാരണ ആരും പറയാറ്. അതുകൊണ്ടാണ് ഇവര് സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അവർക്ക് ആ വ്യത്യാസം മനസ്സിലായെന്നും വരില്ല. പിന്നെ ആൾക്കാർക്ക് മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞാലല്ലേ കേൾക്കാൻ ആള് വേണ്ടേ? ഓഡിയൻസ് വേണ്ടേ? ഓഡിയൻസ് ഒരു പ്രധാന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതല്ല ഇവിടെ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള അതും മനസ്സിലാക്കണം. പറയുന്ന എന്താണോ അത് നമ്മുടെ ഒരു അറിവാണ്. അങ്ങനെ നിരുപാധികമായ ജ്ഞാനമെന്ന് പറയുന്നതും നമ്മുടെ ഒരു ബോധ്യപ്പെടലാണ് ആയിട്ടാണ് ഇവിടെ തന്നെ ദർശനമാനയിലും മറ്റും പറയുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് അത് എപ്പോഴും ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമാണ്. ജ്ഞാനം ഏകം, പക്ഷെ നിരുപാധികവും സ്വാഭാവികവുമാണ്. നിരുപാധികം എന്ന് പറയുമ്പോൾ പിന്നെ അതിനെ നമ്മൾ നിരുപാധികമായി ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതെങ്ങനെ ബോധ്യപ്പെടും? വിചാരം ചെയ്യും. അപ്പോ അത് വിചാരം ചെയ്യുന്നത് എങ്ങനെ? അത് തത്വചിന്തയുടെ വഴിയാണ്. ഏതൊരു തത്വത്തെയാണോ നമ്മൾ ബോധ്യപ്പെടേണ്ടത് അതിനനുകൂലമായി വിചാരം ചെയ്യുക, അവിടെ എത്താൻ വേണ്ടിയിട്ട്. അതിനെതിരായി വരുന്നതിനെ നിഷേധിക്കുന്ന അങ്ങനെ ഒരു വിചാര രീതിയാണ്. അങ്ങനെ ഒരു വിചാര രീതിയാണ് അത് ഈ പറയുന്ന അതാണ് ആസ്തികം എന്ന് പറയുന്നതിന്. അതിന് അതാണ് ഒരു ദൃഢമായ വിശ്വാസത്തിൽ മുമ്പോട്ട് പോകാൻ പറയുന്നതാണ്. അപ്പൊ അങ്ങനെ വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് വേണ്ട, അത് പറ്റത്തില്ല. ഇല്ല, അവിടെ വിശ്വാസത്തിന്റെ പ്രശ്നമേ ഇല്ല. വിശ്വാസമായിട്ടൊരു ബന്ധമില്ല, അതൊക്കെ പറയുന്ന അറിവാണ്. വിശ്വാസമായിട്ട് ഒരു അറിവ്, അത് നമ്മളെ വിചാരം ചെയ്ത് ബോധ്യപ്പെടാവുന്നുള്ള കാര്യങ്ങൾ പറയുകയാണ്. നമ്മളെ ബുദ്ധിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ പിന്നെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രാവിലെ ഒരു പിശാചരിക്കുന്നു എന്നാണ് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. കാരണം നമുക്കൊരിക്കലും അത് ബോധ്യപ്പെടാൻ പറ്റത്തില്ല. അല്ല, നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അപ്പൊ രാവിലെ ഒരു ചക്കയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ട, പോയി നോക്കിയാൽ മതി. ചക്കയുണ്ടെങ്കിൽ ഉണ്ട്, നമുക്ക് ബോധ്യപ്പെടില്ല. നമുക്ക് ഇല്ലാന്ന് ബോധ്യപ്പെടാം, രണ്ടും ബോധ്യപ്പെടാം. അപ്പൊ ചക്കയെ ബോധ്യപ്പെടും പോലെ പിശാചിനെ ബോധ്യപ്പെടാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. നമുക്ക് സംശയിക്കാം, പക്ഷെ ഇവിടെ അങ്ങനെ സംശയിക്കാനും പാടില്ല. സംശയിച്ചാലും ഇത് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അഗ്നോസ്റ്റിക്കുകൾ എന്ന് പറയും. അവരെങ്ങനെ വെച്ചാൽ അവര് സംശയിക്കും. അവര് പറയും ദൈവം ഉണ്ടോ ഇല്ലയോ രണ്ടും ഞങ്ങളുടെ വിഷയമാണ്. ഉണ്ടെന്നും പറയില്ല, ഇല്ലെന്നും പറയത്തില്ല. അപ്പോ സംശയമായ രീതി മുമ്പോട്ട് പോകുന്ന അതും ഇവിടുത്തെ രീതിയല്ല. ഇവിടെ പറയുന്നത് വിശ്വസിച്ച് തന്നെ മുമ്പോട്ട് പോകണം, അനുകൂലമായി ചിന്തിക്കണം, ഇങ്ങനെ ഒരു തത്വത്തെ അനുകൂലമായി, എന്നിട്ട് എതിരായിട്ടുള്ളതിനെ നിഷേധിക്കണം, എന്നിട്ട് അവസാനം ബോധ്യപ്പെടണം. അതാണ്, അത് വിശ്വാസമാണ്. പക്ഷെ ആദ്യം എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു തത്വത്തെ വിശ്വസിക്കുന്നു ആദ്യം, കാരണം ബോധ്യപ്പെടാത്തതുകൊണ്ട് വേറെ വഴിയില്ല. ഇപ്പൊ നിങ്ങൾ സ്വർഗത്തെ വിശ്വസിക്കുന്നു, സ്വർഗത്തെ വിശ്വസിച്ചിട്ട് ഇവിടെ യാഗം ചെയ്യുന്നു പോകാൻ. എന്തായാലും മരണം വരെ പോകാൻ പറ്റില്ല, ഉറപ്പാണ്. മരിച്ചു കഴിഞ്ഞ് പോയി ഇത് ഉള്ള കാര്യം നമുക്കൊട്ട് അറിയത്തുമില്ല. നമ്മൾ പോയോ യാതൊരു ഗ്യാരണ്ടിയില്ല. മരിച്ചു കഴിഞ്ഞ് നമ്മൾ പിന്നെ എവിടെ പോകുന്നു ആർക്കറിയാം, ഉണ്ടാകുന്ന തന്നെ അറിയത്തില്ല. മരണം വരെയാണ് നമ്മൾ യാഗം ചെയ്യുന്നത്. അപ്പൊ സ്വർഗത്തെ ബോധ്യപ്പെടാൻ ഒരു വഴിയില്ല. മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാര്യം ഇങ്ങനെ ഇപ്പൊ ബോധ്യപ്പെടും, ഒരു വഴിയില്ല. ഇതങ്ങനെയല്ല, തത്വചിന്തയെന്ന് പറയുന്നത് അങ്ങനെയല്ല. നിങ്ങളോട് പറയുന്ന നിങ്ങൾ ഇതാണ് തത്വം, നിങ്ങൾ ഈ വഴിക്ക് ചിന്തിക്കുക, ചിന്തിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടാം എന്ന് പറയുക. ബോധ്യപ്പെടാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസപൂർവ്വം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് പോവാം, ബോധ്യപ്പെടാം എന്നാ പറയുന്നു. പക്ഷെ അവിടെ ഒരു അഗ്നോസ്റ്റിക് ആയാൽ പറ്റത്തില്ല. എങ്ങനെ, ഇതൊരു സംശയാലുമായി കഴിഞ്ഞാൽ പറ്റില്ല. അപ്പൊ ആദ്യം വിശ്വസിച്ചേ പറ്റും. സംശയാലുവാണെങ്കിലാണ് മുമ്പോട്ട് പോകത്തില്ല. ഇത് വെറുതെ ഇരിക്കുന്നത് തട്ടിപ്പാണെന്ന് നമ്മൾ ആദ്യമേ തന്നെ സംശയിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നത് ശരിയല്ല, മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആദ്യം വിശ്വസിച്ചേ പറ്റും ഇവിടെ. അപ്പോൾ ഇവിടെ വിശ്വാസം മുഖ്യമാണ്. വിശ്വസിച്ച് മുമ്പോട്ട് പോവുക, അനുകൂലമായി ചിന്തിക്കുക, പ്രതികൂലമായി തള്ളിക്കളയുക, അവസാനം ബോധ്യപ്പെടുക, ഇതാണ് ഇവിടെ തരിക. അതിപ്പോ ഇഷ്ടമുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഇതാരെയും നിർബന്ധിച്ചിരിക്കുന്ന കാര്യമുണ്ടല്ലോ. അങ്ങനെ പിന്നെ നമ്മളിപ്പോ ഇതിനെ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു, വിചാരം ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ഇതിൽ പിന്നെ ആർക്കും ലാഭവും നഷ്ടമൊന്നുമില്ല. യാഗം എന്ന് പറയുന്നത് അങ്ങനെയല്ല. സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ യാഗം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കാശ് പോകും, കാശ് കിട്ടേണ്ടവന് കിട്ടേണ്ട സ്ഥലത്ത് എത്തും, അവസാനം നമ്മളൊന്നും ഇല്ലാത്തവനായി മരിക്കും, എവിടെ ചെല്ലുമെന്നൊരു ഉറപ്പില്ല. ഇതങ്ങനെയല്ലല്ലോ. ഇവിടെ നമുക്ക് വലിയ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. നമ്മൾ ചിന്തിക്കുന്നു, രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പൊ ഇത് ഇവിടെ പറയുന്ന അറിവിനെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണോ, ഇപ്പൊ ഭൂമി നിശ്ചലമാണെന്നുള്ള നമ്മുടെ അനുഭവം, ഈ അനുഭവം ശരിയല്ല എന്ന് പിന്നീട് ബോധ്യപ്പെടുന്നു. ശാസ്ത്രീയമായി പഠിക്കുമ്പോൾ ബോധ്യപ്പെടുന്നു. അപ്പൊ ഈ അനുഭവം എന്താണ്, അസത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അതുപോലെ ഇവിടെ ഇപ്പൊ പറയുന്നതാണ്, ഈ ജഗത്ത് പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ചിത്രം പോലെയാണ് എന്ന് പറയുമ്പോൾ ഇതിപ്പോ നമുക്ക് സത്യമായി അനുഭവപ്പെടുന്നു. വിചാരം ചെയ്തു കഴിഞ്ഞാൽ ഇത് അസത്യമാണെന്ന് ബോധ്യപ്പെടുന്നു. വിചാരം ചെയ്ത് ബോധ്യപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണങ്ങളെല്ലാം പറയുന്നത്. ചിത്രത്തിന്റെ ഉദാഹരണം പറയുന്നു, മായാവിയുടെ ഉദാഹരണം പറയുന്നു, പിന്നെ പല പല ഉദാഹരണങ്ങളും പറയുന്നു. അപ്പൊ അത് ബോധ്യപ്പെടാൻ വേണ്ടി പറയുന്ന. പക്ഷെ ഇപ്പോ നമ്മുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല, കാരണം നമുക്ക് അത് സത്യമായിട്ട് അനുഭവപ്പെടും അല്ലേ, സത്യമായിട്ട് അനുഭവപ്പെടും. അപ്പൊ അസത്യം ഏതായാലും ശരി, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യമായിട്ട് അനുഭവപ്പെടും. അത് അസത്യമാണെന്ന് ബോധ്യപ്പെടുന്ന മനസ്സിന്റെ ഒരു തലത്തിലാണ്. അതായത് ഇപ്പോൾ ഭൂമി നിങ്ങൾ തലവത്തി നിന്നാലും നമുക്കിത് ചലിക്കുന്നു എന്ന അനുഭവം ഉണ്ടാവത്തില്ല, ഉണ്ടാവും. അപ്പൊ അനുഭവത്തിന്റെ തലം വേറെയാണ്. നിങ്ങൾ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും ഈ ചലിക്കുന്നു എന്നൊരു അനുഭവം നോക്കുണ്ടാക്കാൻ പറ്റില്ല. നിശ്ചലമെന്നേ അനുഭവപ്പെടും, അച്ചല എന്നുള്ള ബോധ്യം ഉണ്ടാവത്തുള്ളൂ. പക്ഷേ നിങ്ങൾ സയൻസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇത് ബോധ്യപ്പെടുന്ന ഒരു തലമുണ്ട്. സൗരയൂഥത്തെ കുറിച്ചും മറ്റും പഠിക്കുകയും മനസ്സിലത് ബോധ്യപ്പെടുന്നവർ, അതൊരു സ്കൂൾ കുട്ടിക്ക് വരും ബോധ്യപ്പെടും. ഭൂമി ചലിക്കുകയാണ്. അപ്പോ ആ ബോധ്യപ്പെടലം എന്ന് പറയുന്നത് അനുഭവമല്ല, മനസ്സിലായി? അനുഭവമാണ് ഇപ്പോ ഉള്ളത്. ഇപ്പം നമ്മൾ എന്താണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അനുഭവം. പക്ഷെ ഈ അനുഭവം ഭ്രാന്തിയാണ്. പിന്നെ നമ്മുടെ ബുദ്ധിയുടെ തലത്തിലൊരു ബോധ്യപ്പെടൽ വരുന്നു, എന്താണിത്? ചലിക്കുന്നതാണ്. അത് ഈ അനുഭവമല്ല. ഈ അനുഭവം എന്ന് പറയുന്ന കേമൊന്നുമുണ്ട്. പലരും പറയാൻ എല്ലാം അനുഭവിക്കണം, ഞാൻ എല്ലാം അനുഭവിച്ചിരിക്കുകയാണ്. ഈ അനുഭവിച്ചു എന്ന് പറയുന്നത് ഇയാൾക്ക് ചിലപ്പോൾ വിഭ്രാന്തിയായിരിക്കും. ഈ അനുഭവം കേമമായ ഒരു കാര്യമൊന്നുമല്ല. കാരണം ഇതിപ്പോ എന്റെ അനുഭവമല്ല, ഇത് നിശ്ചലമായിരിക്കുന്നു. ഈ കെട്ടണം ഉൾപ്പെടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിവേഗത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വളരെ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് അനുഭവമാണ്, നിശ്ചലത എന്ന് പറയുന്നു. അപ്പൊ പിന്നെ ചലിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? ചലിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയുടെ ഒരു ബോധ്യപ്പെടൽ. ഇത് ഇപ്പോ ഇത് ചലിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ അറിവും വിശ്വാസവുമാണ്. അനുഭവമാണ്, അറിവാണ്, വിശ്വാസമാണ്. പക്ഷെ അതല്ല ശരിയായ അറിവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബുദ്ധിയിൽ അത് ബോധ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിന്റെ കാര്യം. പ്രപഞ്ച സത്യമാണെന്ന് പറയുന്നത് നമ്മുടെ അനുഭവമാണ്. പക്ഷെ ഇവിടെ ഈ ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇത് അസത്യമാണെന്ന്. ബോധ്യപ്പെടുമോ ഇത് ആർക്കറിയാം? പക്ഷെ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് ഇത് അസത്യമാണെന്ന് ബോധ്യപ്പെടുക. അത് വേറൊരു തലമാണ് ബുദ്ധിയുടെ, അത് വിശ്വാസമാണ്. ഇതുപോലെയാണ് രണ്ടും മനസ്സിലാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണങ്ങളെല്ലാം പറയുന്നത്.